വാത്സല്യാമൃതവർഷിണി സുമധുരം സങ്കീർത്തനാലാപിനി ശ്യാമാംബി മധുസിക്തസൂക്തി അമൃതാനന്ദാധികാംശീശ്വരി ഭാഷ്യകാരം പദഞ്ജലി പാണിനിയും സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. ഠഗവികാരം ഉഞ്ചതി ബദരാണി ഉഞ്ചതി ബാദരികഃ. മുമ്പ് വന്നു തിങ്ങന്തത്തിൽ ഉഞ്ചവൃത്തിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഉഞ്ചക്കണശ ആദാനം? ബാക്കി കണിശാദ്യ അർജനം ശില. പഴയകാലത്ത് ദാരിദ്ര്യമുള്ള സമയത്ത്, പഴയകാലം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുള്ള സമയമാണ്, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വയൽ കൊയ്ത് കഴിഞ്ഞാൽ സാധുക്കൾ വന്നിട്ട് അവിടെ നിന്ന് കതിര് പറക്കിയെടുക്കും, ഒടിഞ്ഞു വീഴുന്ന കതിര്. അവരുടെ ആഹാരം അതാണ്. അത് കതിര് പറക്കിയെടുത്ത് എന്നാൽ കതിര് പറക്കിയെടുത്താൽ അതിന് ശിലമെന്ന് പറയും. ഇനി അതില്ലാതെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഓരോ നെന്മണികൾ പറക്കിയിടും. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ മനുഷ്യൻ എത്രയോ പുരോഗമിച്ചു, ഇന്ന് അതിന് ആളെ കിട്ടുക കിട്ടത്തില്ല. പക്ഷെ ഉഞ്ചവൃത്തി എന്ന് പറയുന്നത് അങ്ങനെ സാധുക്കളുടെ അല്ല, പണ്ട് മുനിമാർ ഉഞ്ചവൃത്തിയിൽ ജീവിച്ചിരുന്നു. അവരിങ്ങനെ പോയി നെന്മണികളൊക്കെ ശേഖരിച്ച് എന്ന് വെച്ചാൽ ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അതും ഇതേപോലെയാണ്, ഇതേപോലെ മാത്രമേ കഴിക്കുന്നതാണ്, ഭിക്ഷ എടുക്കുന്നതാണ്. എങ്ങനെ ഭിക്ഷ എടുത്താലും ആരുടെയെങ്കിലും മറ്റൊരാളുടെ നിന്ന് വാങ്ങണ്ടേ? അതും വേണ്ട. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഫലമൂലാദികളൊക്കെ ധാരാളം ഉണ്ടല്ലോ, വനമല്ലേ കൂടുതലും ഫലമൂലാദികൾ. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണിതും. വലിയ തപസ്സികൾ, അവരും മരത്തിൽ നിന്നൊന്നും പറിച്ചെടുക്കത്തില്ല. താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ, ഒന്നും കിട്ടിയില്ലെങ്കിൽ പഴുത്ത ഇലകൾ, അതൊക്കെ ഭക്ഷിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പഴയകാലത്തെ മുനിവൃത്തി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നുള്ളി എടുത്ത് ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്. ബദരാണി ഉഞ്ചതി ബാദരിക, ഏതിനോ ആകാം. ഉഞ്ചതി വരഹിക്കഹ, അങ്ങനെയൊക്കെ പറയാം. രക്ഷതി, മറ്റൊരർത്ഥം പറയുന്നു പ്രത്യേകം അത് തന്നെ. സമാജം രക്ഷതി സാമാജിക, സമാജത്തിൽ നിന്ന് വന്നു ഠക്ക് വന്നു ആധിവൃദ്ധി വന്നു. സമാജിക നഗരം രക്ഷതി നാഗരിക എന്ന് പറഞ്ഞാൽ നാഗരിക എന്നൊരു ശബ്ദം കേട്ട് അതാണ് അർത്ഥം ധരിച്ചു കളയരുത്. അങ്ങനെ ഒരർത്ഥവും വരാം. പല മുമ്പ് വന്നല്ലോ ഠക്ക്, പല അർത്ഥത്തിലും വരാം. നഗരേ ഭവ നാഗരിക അങ്ങനെയും വരാം. ഭവാർത്ഥത്തിൽ ഇത് വരാൻ പാടില്ല. ശേഷിക്കപ്പുറത്ത് ഇവിടെ ഈ പറയുന്ന അർത്ഥത്തിലേ വരാവും. അങ്ങനെ ഒരു ശബ്ദമുണ്ട്, അതിന് വേറെ അർത്ഥമുണ്ടെങ്കിൽ നമുക്ക് സൂത്രമൊന്നും ഓർമ്മയില്ലെങ്കിൽ ഏതാണോ ശേഷിക പ്രത്യയം. ഓർമ്മയുണ്ടെങ്കിൽ അത് പറയണം. എല്ലാം ഓർമ്മയ്ക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പം അതാണ് ശേഷിക പ്രത്യയം. ശബ്ദ ദർദുരം കരോതി, ശബ്ദം കരോതി ശാബ്ദിക, ദർദുരം കരോതി ദാർദുരിക. ശബ്ദം കരോതി ശാബ്ദിക. ശാബ്ദികനെന്ന് പറയുന്നതിന് വൈയാകരണനെന്നുണ്ട്, പ്രസിദ്ധമായ അർത്ഥമാണ് ശാബ്ദികൻ. അവിടെ കരോതി എന്ന് പറഞ്ഞാൽ വിത്പാദേതി, ശബ്ദം വിത്പാദേതി എന്നുള്ള അർത്ഥം. ശാബ്ദിക ഇന്ദ്രചന്ദ്ര കാശകൃഷ്ണ അഭിശലി ശകടായന പാണിന്യമര ജൈനേന്ദ്ര ജയന്തി അഷ്ടൗച ശാബ്ദിക. ഇത് വളരെ പ്രസിദ്ധമാണ്. ഇത്രയും ശാബ്ദികന്മാർ പഴയ ആൾക്കാർ അല്ലാതെയും ഉണ്ട്. എന്നാലും ഇവര് ഇന്ദ്രനിലാണ് തുടങ്ങുന്നത്. ആദ്യം വ്യാകരണം പഠിച്ച ആള് മഹാഭാഷ്യത്തിൽ പറയുന്നുണ്ട് ഇന്ദ്രനാണ്. പക്ഷെ നാന്തം ജഗാമ എത്ര പഠിച്ചിട്ടും തീർന്നില്ല, പൂർത്തിയാക്കാൻ പറ്റില്ല. ഇന്നും ആർക്കും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. വ്യാകരണം പഠിച്ച പൂർത്തിയാക്കിയ ഒരാളും ഇല്ല, ആർക്കും സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ഭാഷ മാറുന്നുണ്ട്. കേട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം വിലയുള്ളതാണ്, ഉറച്ചു പറയണം. എന്താണ്? ഭാഷ മാറുന്നത് കൊണ്ട്. അതുകൊണ്ടൊന്നുമില്ല, വിലയുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഒന്ന് ഉറപ്പിച്ചു പറയും. അനന്താമൈ വേദാഹ. അനന്താമൈ വേദാഹ ഉണ്ടല്ലോ. വേദമല്ല, വ്യാകരണം. വ്യാകരണം ഒരു പ്രധാന കാരണം അത് തന്നെ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഇത് ആരെ കൊണ്ട് പഠിക്കാൻ പറ്റും? വ്യാഖ്യാനം വ്യാഖ്യാനം വ്യാഖ്യാനം അങ്ങനെ അങ്ങനെ പോകുന്നു. ഭാഷ്യ വ്യാഖ്യാനം തന്നെ ഒരാൾക്ക് പഠിക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണ്. ജോലി ജന്മം എല്ലാം ഇതുവരെ ഒരു കമ്പ്യൂട്ടർ ഫീഡ് ചെയ്തിട്ടുള്ളതെന്ന് തന്നെ എനിക്കറിയത്തില്ല. എല്ലാം കൂടെ അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. അങ്ങനെ തന്നെ എല്ലാം വന്നിട്ടുണ്ടോ എന്നറിയും. എത്രയോ പ്രാദേശികമായി വിദ്വാൻമാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പഠിക്കുന്നെന്നിരിക്കട്ടെ, ഒരാൾ കാശിക സാറിന് പഠിക്കുന്ന അങ്ങനെയാണ്, കാശിക അഷ്ടാധ്യായി, കാശിക ഭാഷ്യം, കയ്യടൻ, ഉദ്യോതം, ഛായ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാന സംഗതികളാണ്. ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് കയ്യടന്റെ വ്യാഖ്യാനം. പ്രദീപ് ഭാഷ്യപ്രദീപ്, ഉദ്യോതം നാഗേശൻ ഭട്ടിന്റെ, ഇങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധമായ മുഴുവൻ വ്യാഖ്യാനങ്ങളാണ്. ഛായ മുഴുവനുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്തെന്ന് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം തന്നെ കിട്ടുന്നത് തന്നെ ഒരാൾ പഠിച്ചെന്നിരിക്കട്ടെ, സാധിക്കുന്ന കാര്യമല്ല. എന്നാലും ഞാനീ പറഞ്ഞ പോലെ പേരൊക്കെ പറയാൻ പറ്റും മുഴുവൻ പഠിച്ചില്ലെങ്കിൽ. പഠിച്ചാൽ തന്നെ എന്ത് പറ്റും? ഓർക്കാൻ പറ്റത്തില്ല. പഠിച്ചു വയ്ക്കാം നിങ്ങൾക്ക്. പഠിച്ചവരെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, ഭാഷയും മുഴുവൻ പഠിച്ചവരെ കിട്ടിയെന്നിരിക്കും. പക്ഷെ ഭാഷയും മുഴുവൻ ഓർക്കുന്നവരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു ഭാഷകാരൻ തന്നെ പറയുന്നു, വർഷസഹസ്രം അധ്യയനം ചെയ്തിട്ടും ഒരവസാനം എത്തിയില്ല. ഇന്ദ്രൻ അവിടെ നിന്നാണ് ആദ്യത്തെ ആചാര്യൻ. ഇന്ദ്രചന്ദ്ര കാശകൃഷ്ണ അഭിശലി ശ ശകടായന പാണിനി അമര ജൈനേന്ദ്ര ജൈനേന്ദ്ര ജയന്തി അഷ്ടൗച ശാബ്ദിക ഇത്രയും ആശാന്മാരെ നമുക്കുണ്ട് വൈയാകരണന്മാർക്ക്. പിന്നെ എത്രയോ നഷ്ടപ്പെട്ടതുണ്ട്. അതുകൊണ്ട് പഠിച്ചാൽ തന്നെ ഓർക്കാൻ പറ്റില്ല, അത്ര വിപുലമാണ് ഈ വ്യാകരണത്തിന്റെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഇത്രയും വിപുലമാകാൻ എന്താ കാരണം? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഭാഷ വളർന്നു വളർന്നു വരുമ്പോൾ ഓരോ ശബ്ദത്തെയും സാധൂകരിക്കില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അതല്ല, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത. പറഞ്ഞാണ് ഞാൻ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പെട്ടെന്ന് അങ്ങ് മറന്നു കളയും, മറന്ന് കൈ കഴുകി ഫ്രീ ആയിട്ടിരിക്കും. സൂത്രത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കാം. സൂത്രത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കാം. അതുകൊണ്ടല്ല വ്യാകരണം എന്ന് പറയുന്ന ആദ്യകാലത്ത് ഭാഷയുടെ നിയമമായിരുന്നു ആദ്യകാലം. പിന്നെ വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്തായി? വ്യാകരണ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമായി. ഭാഷയെക്കുറിച്ചല്ല പഠിക്കുന്നത്. പിന്നീടുള്ള എല്ലാ പഠനങ്ങളും ക്രോഡപത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അർത്ഥപദാതുരാ പ്രതിപ്രാതിപദിക്കും. ഈ സൂത്രത്തിൽ കിടന്നുള്ള കളിയാണ് അത്. പ്രാതിപെന്ന് പറഞ്ഞു, അർത്ഥവത്വം പറഞ്ഞു, അതാതുരെന്ന് പറഞ്ഞു, അതെന്ത് പറഞ്ഞു, ഇതെന്ത് പറഞ്ഞു, മറ്റേതെന്ന് പറഞ്ഞു, മറിച്ചതെന്ന് പറഞ്ഞു, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതിനെ ഭയങ്കര ഒരു സംഭവമാക്കിയെടുക്കും. ഇത് മുഴുവൻ ഈ ഒരു സൂത്രത്തിൽ നിന്നും കൊണ്ടാണ്. ഭാഷയുമായിട്ടതിന് യാതൊരു ബന്ധമില്ല. ഇങ്ങനെയാണ് പിന്നീടുള്ള പഠനം മുഴുവൻ പോയത്, സൂത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. പിന്നെ ചിലർ പറഞ്ഞ് ഭാഷയത്തെക്കുറിച്ച് പറയും, അല്ലാതെ ഭാഷയെ സംബന്ധിച്ചല്ല. വ്യാകരണ പഠനം എന്ന് പറയുന്നത് വ്യാകരണ ഇപ്പോഴും നമുക്കും അത് വേണ്ടി വരുന്നു അല്ലേ? നമ്മളിപ്പോൾ പഠിക്കുമ്പോഴും ഭാഷ വ്യുത്പത്തി മാത്രമല്ല, നമുക്ക് സൂത്രത്തെക്കുറിച്ചും പഠിക്കേണ്ടി വരുന്നു. കുറഞ്ഞ പക്ഷം അത് എവിടുന്ന് അനുവർത്തി വന്നു, ആ പദത്തിന് എന്താ അങ്ങനെ അർത്ഥം പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ വേറൊരു ശബ്ദം അങ്ങനെ ശ്രദ്ധിക്കുക, അതിന് സൂത്രത്തിൽ എന്ത് മാറ്റം വരുത്തണം. അപ്പോൾ സൂത്രം എന്ന് പറയുന്നത് അപര്യാപ്തമാണ്. ഭാഷയെ ഉൾക്കൊള്ളാൻ പറ്റാത്തായപ്പോൾ സൂത്രത്തെ കടന്ന് പരിഷ്കരിച്ച്. അപ്പോൾ വ്യാകരണ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഭാഷാ പഠനം എന്നുള്ളതിൽ ഭാഷയെക്കുറിച്ചുള്ള ഭാഷയുടെ നിയമങ്ങളും എന്നുള്ളതിനുപരി അത് വളരെ വിപുലമായത് സൂത്രങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ്. ഇങ്ങനെ ഒരു പരിപാടി മറ്റു ഭാഷകളിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹിന്ദിയിലുണ്ടോ? ഇതിൽ ഒരു വ്യാകരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യാകരണ ടെക്സ്റ്റിനെ കുറിച്ച് കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്ര വലുതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു സംസ്കൃത ശൈലിയിലുള്ള ഒരു വ്യാകരണ ഗ്രന്ഥമായിരുന്നു. അപ്പൊ അതിൽ കുറെ ദുരൂഹതകളൊക്കെ ഉള്ളതിനെ പരിഹരിക്കാൻ ചില റിസർച്ച് ഒക്കെ ചെയ്തു. കാണാൻ വഴിയില്ല. വേറെ ഒരു പണ്ട് 100 വർഷം മുമ്പ് ചെയ്ത, പിന്നെ ആരും അത് തൊടാറില്ല. അത് അതുകൊണ്ടാണ് ഈ ഭാഷ്യത്തിനേക്കാളും മുമ്പ് കാശികയാണ് പഠിക്കുന്നത് പറയാൻ കാരണം എന്താ? ഭാഷ്യത്തിനേക്കാൾ മുമ്പ് കാശികയാണ് പഠിക്കുന്നതെന്ന് പറയാൻ കാരണം എന്താ? അത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള സാമ്പ്രദായികമായ പഠനമനുസരിച്ച് സൂത്രങ്ങൾ ആദ്യം ബൈഹാർട്ട് ചെയ്യുക. സൂത്രങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കാശിക എഴുതിയിരിക്കുന്ന ആ ക്രമത്തിലാണ്, വൃത്തി സൂത്രക്രമമാണ്. ഇപ്പൊ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാശിയെ പഠിക്കുന്നു. കാരണം അവിടെ അനുവൃത്തി പോലുള്ള കാര്യങ്ങൾ, എവിടുന്ന് ഏതുവരെ പോകുന്നു, പിന്നെ സമാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതുകൊണ്ട് അവിടെ നിന്നാണ് സൂത്രത്തിൽ നിന്ന് നമുക്ക് മിക്കവാറും സൂത്രങ്ങൾ. ഇപ്പൊ വൃദ്ധിരാദേശ് എവിടെയാണ് ഇത് പ്രയോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റും. സൂത്രം പഠിച്ച വൃദ്ധിരാദേശ് എന്ന് മനസ്സിലാവും. ഇതിന്റെ പ്രയോഗം വേണമെങ്കിൽ എവിടെ വരണം? കാശിക കാശികയെ വരണം. അതുകൊണ്ട് പഴയ പഠനം എന്ന് പറയുന്നത് സൂത്രങ്ങളെല്ലാം മനഃപ്പാഠം ചെയ്ത് ക്രമത്തിൽ ഉദാഹരണ സഹിതം അനുവൃത്തി സഹിതം സൂത്രങ്ങളുടെ അർത്ഥസഹിതം പഠിക്കുമ്പോൾ കാശിക പഠിച്ചു കഴിയുമ്പോഴാണ് പഴയ പിന്നെ അതിൻ്റെ ഒരു ഉപരിപഠനമാണ് കാശിക പഠിച്ച പ്രശ്നം എന്തീരും ഇല്ല കാശി പഠിച്ച പിന്നെ ന്യാസം പദമഞ്ജരി രണ്ടെണ്ണം കിടക്കുന്നു ന്യാസ പദമഞ്ജരിയോടുകൂടി വേണം കാശി പഠിക്കുക എല്ലാവരും അങ്ങനെയാ പഠിക്കുന്നു എന്നാലേ അതിനൊരു ശരിയായ ഐഡിയ കിട്ടത്തുള്ളൂ കാശി മാത്രം കൊണ്ട് കിട്ടത്തില്ല അത് കഴിഞ്ഞ് ഭാഷ്യത്തിലേക്ക് വരുന്നു ഭാഷ്യം പഠിച്ചാൽ ഭാഷ്യപ്രതീപമില്ലാതെ എങ്ങനെ ഭാഷ്യം പഠിക്കും ഭാഷ്യത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം വരുന്ന എവിടെയാണ് അവിടെ ഉദ്യോഗമില്ലാതെ എങ്ങനെയാണ് ഭാഷ്യം മനസ്സിലാകുന്ന അത് പഠിക്കുന്നു അങ്ങനെ പോകുമ്പോൾ വളരെ വിപുലമാണ് ഇതൊക്കെ പ്രാചീനം തന്നെയാണല്ലേ ഈ ഇതൊക്കെ പ്രാചീനമാണ് നാഗേശന്റെ അല്ലല്ലോ അല്ലേ എല്ലാം പ്രാചീനവും നാഗേശൻ കുറച്ച് പഴക്കമുള്ള ആളാണ് ഒരു 14-ാം നൂറ്റാണ്ടിലോ 15-16-ലോ മറ്റോ ജീവിച്ചിരുന്നയാണ് 14-15 നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാളാണ് ഇപ്പൊ ശാബ്ദികൻ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥം വൈയാകരണൻ ശാബ്ദിക പടഹ ഛാത്രോവ ശബ്ദം ഉണ്ടാക്കുന്നവനല്ല ശാബ്ദികനാണ് പടഹം അറിയാണ്ട് പടക്കം പടക്ക സംസ്കൃതമാണ് കേട്ടോ ശാബ്ദിക ഛാത്ര അതെന്താണ് വിദ്യാർത്ഥി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ എങ്ങനെ ഉച്ചരിച്ച് അത് തന്നെ വേദാധ്യയനം ചെയ്യുമ്പോൾ എന്തുവരുന്നു അവിടെ ശബ്ദം ഉണ്ടാകുന്നു അങ്ങനെ ഉള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം പല അർത്ഥത്തിലും ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ മുഖ്യമായ അർത്ഥം ശാബ്ദികൾ എന്ന് പറഞ്ഞാൽ വൈയാകരണം തന്നെ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്ന അതാണ് പഠഹ എന്ന് പറയുന്നത് പഠനം ചെയ്യുന്നതല്ല വേദാധ്യയനം ഇല്ലാതെ ആ പഠഹ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കുന്നുണ്ടോ പഠഹ ശിവകാശി മനസ്സിലായോ ആ നഗരത്തിനും വേണേ ശാബ്ദിക ആ നഗരത്തിനെ ശാബ്ദികൻ എന്ന് പറയാം ആ ശാബ്ദികൻ എന്തുകൊണ്ട് ശബ്ദം കരോതി അല്ലേ പൊട്ടിക്കുമ്പോ ശബ്ദം വരുന്നില്ലേ ഇപ്പൊ ശാബ്ദികൻ പൊട്ടിക്കുന്നവനല്ല സാക്ഷാത് ശിവകാശി എന്ന ശാബ്ദികനാണ് പടഹം ശബ്ദ ശബ്ദത്തിൽ നിന്ന് തോന്നുന്നു ഠഗു എന്ന് ബാക്കി അറിയാമെന്നുള്ളതാണ് അല്ല ശാബ്ദികൻ ഇവിടെ എന്താണ് ശബ്ദ ശബ്ദത്തിൽ നിന്നാണ് വരുന്നത് ശാബ്ദിക ശബ്ദം വരുന്നത് ശബ്ദ ശബ്ദത്തിൽ ശാബ്ദിക ശബ്ദം എന്ന് പറയുന്നത് പടഹ ശബ്ദത്തിന്റെ വിശേഷണമായി ഉപയോഗിച്ചു പടഹ ശബ്ദത്തിൽ നല്ല വരുന്നു സൂത്രത്തിന് ഉദ്ദേശിച്ചില്ലേ രണ്ട് ശബ്ദങ്ങൾ ശബ്ദ ശബ്ദവും ദരദുര ശബ്ദവും അപ്പോ ശാബ്ദികനെന്ന് പറയുന്നതിന് വൈയാകരണൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ അർത്ഥം എന്നാൽ ശാബ്ദികൻ എന്ന് പറയുന്നത് ശാബ്ദിക ഛാത്ര ശാബ്ദിക വിസർഗം അങ്ങനെ വരുമ്പോ ഏതിനുപയോഗിക്കാം എന്നർത്ഥം ശാബ്ദിക മൃദംഗ അങ്ങനെ ഉപയോഗിക്കും ശബ്ദം ഉണ്ടാക്കുന്നു ശാബ്ദിക വേണു എല്ലായിടത്തും ഉപയോഗിക്കാം ദർദുരം കരോതി ദാർദുരീക ശരിക്കും പറഞ്ഞാൽ ഈ ദാർദുരിക എന്ന് പറയുന്ന ശബ്ദം അങ്ങനെ ഇന്ന് പഴയ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല അർത്ഥങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായും പറയുന്ന ഒരർത്ഥം പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പാത്രമാണ് എന്നാണ് ദർദുരം എന്ന് പറയുന്നു. മേഘം, പാത്രം, തവള, പർവ്വതം, ഇങ്ങനെ പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഇവിടെയിപ്പോ ഉപയോഗിക്കുന്നത് പാത്രം എന്നുള്ള അർത്ഥത്താലാണ്. ദർദുരം കരോതി ദാർദുരിക എന്ന് പറഞ്ഞാൽ ആരായി? കുലാലൻ. ഒരുപക്ഷെ പ്രാദേശിക ഭാഷകളിലൊക്കെ കാണാം ദാത്തുർ, അങ്ങനെ എന്തോ ഒരു ശബ്ദം ഉപയോഗിക്കത്തില്ലേ ഹിന്ദിയിൽ? ദാതു എന്നൊരു ഒരു കവി ഉണ്ടായിരുന്നു. ഈ അതല്ലല്ല ദാത്തുർ, ദാത്തുർ എന്തോ ഒരു സാധനത്തിന് നാടൻ ഭാഷയായിരിക്കും, പട്ടാള ഹിന്ദി ആയിരിക്കും, പഠിച്ച ഹിന്ദി ആയിരിക്കും. ദാത്തുർ അങ്ങനെ ഒരു സാധനത്തിന് ഉപയോഗിക്കും. ദാതുരിക ദർദുരം കരോതി. ദർദ്രത്തെ ഉണ്ടാക്കുന്നു ദാർദ്ര. ഇതൊരു വാദ്യോപകരണമാണെന്നും പറയുന്നു. എന്താണ് പാമ്പാട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനം? മകുടി. മകുടി അതുപോലെ ചില സാധനങ്ങളുടെ ഒരു ഭാഗം മണ്ണ് കൊണ്ടുണ്ടാക്കിയത്, അങ്ങനെയുണ്ടല്ലോ ഉപകരണങ്ങൾ. മണ്ണ് ഒരു ഭാഗം മണ്ണായിരിക്കും, മണ്ണുണ്ട്, കുടം ഒക്കെ വെച്ചിട്ട് ഇതുണ്ടല്ലോ ഘടം. ഘടം വലിയൊരു ഉപകരണം തന്നെ. അങ്ങനെയുള്ളതിന് ഉപയോഗിക്കുമെന്ന് പറയുന്നു, പല അർത്ഥങ്ങളും പറയുന്നു. എന്തായാലും ഉണ്ടാക്കുന്നവനാണ് ഇവിടെ ദാർദുരികൻ. അതെന്തുണ്ടാക്കുന്നു? അത് ഇനി മൺപാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദാർദുരികൻ ആരായി? കുലാലനായി. പ്രക്രിയ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ധർമ്മം ചരതി. ഇവിടെ ചരഗതവും ആചരിക്കുന്നവൻ. ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വിശേഷത? തുടർന്നായിട്ട് ചെയ്യുന്നു, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ധർമ്മത്തെ നിരന്തരം ചെയ്യുന്നവനാണ് ധാർമ്മികൻ. ഒരു ദിവസം ധർമ്മം ചെയ്യും, രാവിലെ ധർമ്മവും വൈകുന്നേരവും അധർമ്മമായാൽ ധാർമ്മികനാകത്തില്ല. അത് വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നു. നിരന്തരം ധർമ്മം അനുഷ്ഠിക്കുന്നവൻ ധാർമ്മികൻ. ധർമ്മശബ്ദത്തിൽ നിന്ന് ഠസ്യ യുഗ ആദിവൃത്തി ധാർമ്മിക. അധർമാചേരി വർത്തവ്യം വാർത്ത. അധർമ്മശബ്ദത്തിൽ നിന്നും എന്ത് വരണം? ഠക്ക് വരണം. അധർമ്മശബ്ദത്തിൽ നിന്ന് ഠക്ക് വന്ന രൂപം എങ്ങനെ വരും? ആധർമ്മിക എന്ന് വരും. ആ ധർമ്മിക എന്തുകൊണ്ട്? അധർമ്മശബ്ദത്തിൽ നിന്ന് ഠക്ക് വന്ന ആദിവൃത്തി വരും. ആദിവൃത്തി വന്നു കഴിഞ്ഞാൽ ആധർമ്മിക. ഒരു സംശയം നിന്നു, അധാർമിക എന്നുണ്ടല്ലോ, അതെങ്ങനെ? ധർമ്മം ചരതി. ധർമ്മശബ്ദത്തിൽ നിന്ന് വിധിച്ച ഠക് പ്രത്യയം അധർമ്മശബ്ദത്തിൽ നിന്നും വരാം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ധർമ്മശബ്ദത്തിൽ നിന്ന് വിധിച്ച ഠക് പ്രത്യയം അധർമ്മശബ്ദത്തിൽ നിന്നും വരാം. ഒരാൾ തുടർച്ചയായ അധർമ്മമാണ് ചെയ്യുകയാണെങ്കിൽ തദന്തവിധിയിലൂടെ അധർമ്മശബ്ദത്തിൽ നിന്നും വരാം. പക്ഷെ ഇവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ അധർമ്മച്ഛേദി എന്തിനു പറഞ്ഞു? ഗ്രഹണപത പ്രാതിപതികേന തദന്ത വിധിർ നാസ്തി എന്നൊരു പരിഭാഷയുണ്ട്. ഗ്രഹണവത പ്രാതിപതികേന തദന്ത വിധിർ നാസ്തി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? സാറിന് തദന്ത വിധി വരുന്ന ഏന വിധിസ്ഥാന്തസ്യ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് പ്രത്യേക ഗ്രഹണേ തദന്താഗ്രാഹ്യ എന്നുകൊണ്ട് പ്രാതിപതിക ഗ്രഹണേ തദന്താഗ്രാഹ്യ എന്ന് പറയും. പക്ഷേ ഗ്രഹണവത പ്രാതിപതികേന തദന്തവതി നാസ്തി എന്ന് പറഞ്ഞാൽ ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഉച്ചാരണം. ഗ്രഹണവത പ്രാതിപതികേന എന്ന് പറഞ്ഞാൽ പ്രാതിപതികത്തെ ഉച്ചരിച്ചുകൊണ്ടൊരു വിധിയാണെങ്കിൽ പിന്നെ തദന്ത വിധിയില്ല. ഇവിടെ പ്രാതിപത്യം ഉച്ചരിച്ചിരിക്കുന്നു എങ്ങനെ? ധർമ്മം. അങ്ങനെയുള്ളത് തദന്ത വിധി വരാൻ പാടില്ല. അതുകൊണ്ടാണ് അധർമാശ്ചേരി വക്തവ്യം. ആ ധർമ്മിക, അപ്പൊ ആ ധർമ്മിക വരെ അധാർമിക വരെ. ശില്പം ക്രിയാസു കൗശലം. ശില്പം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലുള്ള നൈപുണ്യം, അതിനാണെന്ന് പറയുന്നത് ശില്പം എന്ന് പറയുന്നത്. ക്രിയാസു കൗശലം ശില്പം. അതുകൊണ്ടാണ് ശില്പം എന്ന് പേര് വരാൻ തന്നെ കാരണം. ഏതിന്? ശില്പങ്ങൾക്ക്. കാരണം അതൊരു വളരെ നൈപുണ്യം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ശില്പവൃത്തി. ഇവിടെ തദസ്യ പണ്യം എന്ന് പറയുന്നൊരു സൂത്രത്തിന് ശേഷമാണിത് വരുന്നത്. അതുകൊണ്ട് തദ് അനുവൃത്തിയുണ്ട്. അതുകൊണ്ടിവിടെ പ്രത്യേകം വരുന്നത് പ്രഥമാന്തത്തിൽ നിന്നായിരിക്കും. മുമ്പൊക്കെ ദ്വിതീയാന്തത്തിൽ നിന്ന് വന്നു. തദസ്യ പണ്യം അപൂപം പണ്യമസ്യ അപൂപിക്കഹ. അപൂപം പണ്യം എന്ന് പറഞ്ഞാൽ വിക്രയദമ്യൻ ദ്രവ്യം, വിൽപ്പന ചരക്ക് എന്ന് മലയാളത്തിൽ പറയും. അതിനാണ് പണ്യം എന്ന് പറയുന്നത്. അപൂപം പണ്യം അസ്യ. ആർക്കാണോ വിൽപ്പന ചരക്ക് അപ്പം, അവനെ എന്തു പറയും? അപൂപിക, അപ്പക്കച്ചവടക്കാരൻ. ആ സൂത്രം ഇവിടെ വന്നിട്ടില്ല. നല്ലൊരു സൂത്രമായിരുന്നു. അപ്പം കച്ചവടം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടും അത് കൊടുത്തില്ല. ഇതാണ് ലോകസിദ്ധാന്ത വേണ്ടൊരു കുഴപ്പം. നല്ലതൊന്നും കൊടുക്കത്തില്ല. അല്ല, വിക്രേതമ്യം ദ്രവ്യം പണ്യം. പണം എന്ന സംശയത്തിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് പൈസാധനത്തിന് പണശബ്ദ ധാതു ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് തദ് വരുന്നോണ്ടാണ് ഇവിടെ പ്രഥമാന്തത്തിൽ നിന്ന് പ്രത്യേകം വരുന്നത്. മൃദംഗവാദനം ശില്പമസ്യ മാർദംഗിക. മൃദംഗം വായിക്കുക എന്ന് പറയുന്നത് വളരെ നൈപുണ്യം ഉള്ളതാണ്. മൃദംഗവാദനം ശില്പം സാമർഥ്യമുള്ളവൻ. ഇവിടെ തത് അസ്യ ശില്പം എന്നാണ്. അത് അവന്റെ നൈപുണ്യ പ്രവൃത്തിയാണ്. ഏത്? മൃദംഗവാദനം. പക്ഷെ മൃദംഗവാദനത്തിൽ നിന്ന് പ്രത്യയം വരത്തില്ല. കാരണം മൃദംഗ ശബ്ദത്തിൽ നിന്നേ വരത്തുള്ളൂ. പക്ഷെ വിഗ്രഹവാക്യത്തിൽ നമ്മൾ എന്ത് പറയണം? മൃദംഗവാദനം കൂടെ ചേർത്തോണം. അത് മറ്റിടത്തൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഇപ്പോ ധർമ്മം ചരതി, ധർമ്മം മതി, സമാജം രക്ഷതി, സമാജം മതി, ദദ്നാ സംസൃഷ്ടം, ദധി മതി. ഇവിടെ വിഗ്രഹവാക്യത്തിൽ തന്നെ എന്ത് പറയണം? മൃദംഗവാദനം ശില്പമസ്യ, വീണാവാദനം ശില്പമസ്യ, വൈണിക, അങ്ങനെ വീണാവാദന ശില്പമസ്യ എന്ത് പറഞ്ഞു വരത്തില്ല. എന്തുകൊണ്ട്? വീണാവാദനം ശില്പമസ്യ മാർദ്ദംഗികം പോലെ വൈണികം വരില്ലേ? വീണ വൈണിക വരില്ലേ? വൈണിക വേണുവാദനം ശില്പമസ്യ എങ്ങനെ വരും? ഠക്കിന് ക ആദേശം വരും. അവിടെ ഇവിടെ മൃദംഗ ശബ്ദം എന്ന് പറയുന്നത് ലക്ഷണാർത്ഥത്തിലാണ്. മൃദംഗ ശബ്ദം കൊണ്ട് ലക്ഷണാവൃത്തിയിലൂടെ എന്ത് ചെയ്തു? മൃദംഗവാദനവും നടത്തും. പക്ഷെ പ്രത്യേകം വരുന്ന ആ ശബ്ദത്തിൽ നിന്ന് മൃദംഗ ശബ്ദത്തിൽ അങ്ങനെ അപ്പൊ വീണാവാദനം ശില്പമസ്യ, വേണുവാദനം ശില്പമസ്യ, ഇങ്ങനെയെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാലും ലക്ഷ്യാർത്ഥമായ ആണ് അവിടുത്തെ വാദന ശബ്ദം. പ്രത്യേകം വരുന്നത് ശബ്ദത്തിൽ നിന്നാണ്. മൃദംഗവാദനം ശില്പമസ്യ മാർദംഗിക, മൃദംഗ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? വന്നു, ഇക വന്നു, ആദിവൃത്തി വന്നു, മാർദംഗിക വന്നു. പ്രഹരണം പ്രഹ്രിയതേ അനേനേതി പ്രഹരണം തദസ്യത്യേവ അസി പ്രഹരണമസ്യ ആസിക ധാനുഷ്ക. അസി പ്രഹരണമസ്യ ഇവിടെ പ്രഹരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണോ പ്രഹരിക്കുന്ന ആ സാധനം, കർണാർത്ഥത്തിൽ ലുട്ടാണ് പറഞ്ഞു ഹരണേ. അതുകൊണ്ട് ആയുധം എന്നാണ് അർത്ഥം. ഏതായുധം ആവോ, വാളോ കുന്തോ എന്തോ ആയിക്കോട്ടെ, ഇവിടെയും തദസ്യ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യയം വരുന്നത് പ്രഥമാന്തത്തിൽ നിന്നായിരിക്കും. തദസീത്യേവ അസിഹി പ്രഹരണം അസ്യ തദസ്യ പ്രഹരണം, ഇതാണ് അവന്റെ ആയുധം. ആസിക്കഹ ഇക വന്നു, ആദിവൃത്തി വന്നു, ഇക്കാരം പോയി, ആസിക്കഹ. ആസി എന്ന് പറഞ്ഞാൽ ധനുഹു പ്രഹരണം അസ്യ ധാനുഷ്കഹ. ധനുഷ് ശബ്ദമാണ് ധനുഷ്, ധനേരുസ് ഉണാദി ഔണാദിക ശബ്ദമാണ്. ധനുശബ്ദാതിൽ നിന്ന് ഉണ്ണും വന്ന് ധനുസ് ഉകാരത്തിന്റെ പരത്തിലിരിക്കുന്നു, സകാരത്തിന് പ്രത്യവയവമായുണ്ട്, ഷത്വം വന്ന് ധനുഷ് എന്ന് വരും. സേഷരു എന്നുള്ള സൂത്രപ്രകാരം അവിടെ രുത്വം വരും. കാരണം ആദേശപ്പെടുത്തിയോ അസിദ്ധമായതുകൊണ്ട് ഋത്വം വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്തായിരിക്കുന്നത്? കഴിഞ്ഞാൽ ആദേശപ്പെടുത്തി വീണ്ടും ഋത്വം വന്നു. കരവസ്യാനവർ വിസർജനീയ, പിന്നെ വിസർജനിസ കുപ്പോ കപ്പോ ഉച്ച വരേണ്ടതാണ്. പക്ഷെ അവിടെ എന്തുവരും? അപദാതു എന്ന് പറയുന്ന ഒരു സൂത്രം വരും. അതിനെ ബാധിച്ചുകൊണ്ട് ഇനഹർഷ പഠിച്ചോ, പാശകൽപ്പക കാമ്യേഷുതി വാച്യം സിദ്ധാന്തമതി വരും. കപ്രത്യം പരത്തിയിരുന്നു കഴിഞ്ഞാൽ എന്തോരും? എണ്ണന്റെ പരത്തിലിരിക്കുന്ന വിസർഗത്തിന് കാ വരും, ക അല്ല ഷ. അപ്പോ കുറെ പണി അവിടെ നടന്നിരിക്കുകയാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇവിടെ സകാരത്തിന് ഷത്വം ധാനുഷ്ക. ശക്തി എന്താണ്? ശക്തിയിൽ നിന്ന് തദസ്യ പ്രകരണം പ്രകാരം ഠക്കു എന്ന എങ്ങനെ വരും എന്ന് പറയും. പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ട്? ശക്തി എഷ്ടി ഒരു ഈകക്, അവിടെ ഈകക് പ്രത്യം വരും. ഈകക് ശാക്തീകഹ യഷ്ടീകഹ അങ്ങനെ വരും. അതുകൂടെ കൊടുത്തിട്ടില്ല. ഇവിടെ പ്രഹരണത്തിന് ഉപയോഗിക്കുന്ന അസ്ത്രം അമ്പല്ലേ? അമ്പുകൊണ്ടല്ലേ പ്രഹരിക്കുന്നത്? ഏത്? ധനുഷ്. അതിൽ ശരമല്ലേ, ബാണമല്ലേ പ്രഹരിക്കുന്നത്? ബാണം. അവിടെ ധനുഷ്കഹ എന്നാണ് പറയുന്നത്. അത് അത് കൊണ്ട് അത് വേണമല്ലോ കയ്യില്. മറ്റേ സാധനം മാത്രം പോകുന്നത് മിസൈലല്ലേ ഉള്ളൂ. മിസൈൽ ലാഞ്ചർ വേണ്ടേ? വില്ലാളി വീരൻ എന്ന് പറയുന്നു അമ്പില്ലാത്തോണ്ടാണ്. ആണോ അമ്പാളി എന്ന് പറയുന്നത്? അത് അതുണ്ടെങ്കില് വെറുതെ മിസൈൽ വിടാൻ പറ്റില്ല. അതിന് ലാഞ്ചർ വേണം, മിസൈൽ ലാഞ്ചർ. എന്നാലും മിസൈൽ വിടാൻ പറ്റില്ല. കയ്യിലെടുത്ത് എലി വേണം പോലെ കൊടുത്തി. അതുപോലെ പഴയ ധാനുഷ്ക അങ്ങനെ ഇനി അമ്പിന് പ്രത്യേകമുണ്ട്. ഭുസുണ്ട പ്രഹരണം അസ്യ ഭൗസുണ്ടിക. ഭുസുണ്ട എന്ന് പറയുന്നത് എന്താണോ? അമ്പ്. അമ്പിനാണ് പറയുന്നത്. അസി പ്രകരണമസ്യ ആസിക. ബഹിമിയിൽ ഭുസുണ്ട ശബ്ദത്തിന് തോക്കെന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. തോക്കിന്റെ കാലത്ത് സംസ്കൃതമില്ല, സംസ്കൃതത്തിന്റെ കാലത്ത് തോക്കുമില്ല. എങ്ങനെ? കുഴലിന്റെ അകത്ത് ചെറിയ കൊട്ടക്കായ വെച്ചിട്ട്, കൊട്ടക്കായ വെച്ചിട്ട്. അതാണ് ബന്ദൂക്ക് എന്ന് പറയുന്നത്. ബന്ദൂക്ക് എന്ന് നിങ്ങൾ പറയുന്നത് എന്താ? അതാണ് അതിന്റെ രണ്ടിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. എയർ പ്രഷർ കൊണ്ടാണ് മുകളിലത്തെ കൊട്ടക്കായ തെറിച്ചു പോകുന്നത്. അതൊക്കെ ശരിയെന്ന്. അമ്പിനെ അത് ഉപയോഗിക്കുന്നു. അത് അമ്പും വില്ലും എന്ന് പറയാറില്ലേ? പക്ഷെ അമ്പ് തനിച്ച് അതിന് ഒരു പ്രഹരണം. അമ്പും വില്ല് തനിച്ചാവൂ ഇല്ലല്ലോ. രണ്ടുപേർക്കും തനിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരും കൂടെ കുടിച്ചേരണം. അമ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് രാമൻ ജയന്തന്റെ നേരെ അയച്ചിട്ടുണ്ട്. അത് പുല്ല് വെച്ചും ചെയ്യുമല്ലോ. അല്ല പിന്നെ പുല്ലും വാങ്ങിയതു അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതിന് കാര്യമില്ലല്ലോ. അത് വില്ലെടുത്തടിച്ച ഒരുപാട് യുദ്ധം കഥകളും ഉണ്ട് മഹാഭാരതത്തിൽ നോക്കിയാൽ അറിയാം. അത് ഒടിഞ്ഞു പോയി എന്ന് വിചാരിച്ച അത് ഇതുമായിട്ടുണ്ടാവും. ബുദ്ധി പോകുമ്പോ എല്ലായിടത്തും പോണം, ഒരു ഭാഗത്ത് മാത്രം പോയാൽ ശരിയാണ്. തോപ്പും കൊടുത്തിട്ടുണ്ട്. അതി തോപ്പ്. തോപ്പെന്ന് പറയുന്നത് എന്താണ്? ഹിന്ദി ഹിന്ദിയിൽ പറയുന്നല്ലേ പീരങ്കി, പീരങ്കി ടോപ്പ് അന്നുണ്ടായിരുന്നു. അതൊക്കെ എത്ര കാലം കഴിഞ്ഞു വന്നു. ധനുഷ്ക ശീലം, ശീലം അപൂപഭക്ഷണം ശീലമസി ആപോപിക. അയാൾ അതേ കഴിക്കത്തുള്ളൂ. ഈ കച്ചവടക്കാർക്ക് ഇതേ മലയാളത്തിൽ പറയും കടയപ്പന്തീനികളെന്ന് പറയും. അങ്ങനെയുണ്ട് അല്ലേ, കടയപ്പം കഴിക്കുന്ന ആൾക്കാർ. അതാ ഈ ശബ്ദത്തിൽ വരുന്ന തദസ്സി പണ്യമാണെങ്കിലും എന്ത് വരും, ആപോപിക എന്ന് വരും. ശീലമാണെങ്കിൽ അത് പല ഇപ്പൊ ദതിയിൽ നിന്ന് ദാതിക ഏതെല്ലാം അർത്ഥത്തിൽ വന്നു, അങ്ങനെ പല അർത്ഥത്തിലും വരാം. എന്തായാലും ഈ അപൂപത്തിന് ഹിന്ദിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് രസമാണ്. മാൽപ്പൂട അറിയാം, ടേസ്റ്റ് മധുരമുള്ള. നമ്മുടെ മലയാളത്തിലെ അപ്പത്തിനും മധുരമുള്ള അല്ലാത്തതിനും പറയും, ദോശയും മറ്റങ്ങനെ പഞ്ചസാരയാണ് അത് മുഴുവൻ അല്ലേ. മാൽപ്പൂടി, മാൽപ്പൂടിന്നോ മാൽപ്പൂട എന്നോ, മാൽപ്പൂട അതിനാണ് പറയുന്നത് ഹിന്ദിയിൽ. അപൂപെന്ന് പറയുന്നതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദോശ ഇപ്പോൾ സർവത്ര എവിടെയുണ്ട്? അപൂപഭക്ഷണം ശീലമസ്യ അപൂപിക. നല്ല നല്ല ശബ്ദങ്ങളൊക്കെ ഇപ്പോഴാണ് വരുന്നു, ഇത്രയും കാലം പഠിച്ചിട്ട് തീരാറായപ്പോഴ നല്ല ശബ്ദം വരുന്നു അല്ലേ. നികടേ വസതി നൈകടികോ ഭിക്ഷു, ഭിക്ഷുക്കഹ നൈകടികോ ഭിക്ഷുക്കഹ ഭിക്ഷു രേവ ഭിക്ഷുക്ക, ഭിക്ഷുവിനെ തന്നെ ഭിക്ഷുക എന്ന് പറയുന്നു. ഇതിനും പലതരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. നൈകടികൻ എന്ന് പറയുന്നു, അത് ഈ പലതരം സന്യാസിമാരുടെ ഭേദമല്ലേ? വീട്ടിൽ തന്നെ താമസിക്കുന്ന സന്യാസിമാരെ കുറിച്ചൊക്കെ മനുസ്മൃതിയിൽ പറയുന്നത് അതാണോ? ആ രീതിയിലല്ല, അത് ബഹൂതകൻ, കുടീജകൻ, ഹംസൻ, പരമഹംസൻ, അങ്ങനെയുള്ള ഭേദങ്ങൾ. ഇതിൻ്റെ അർത്ഥവ്യത്യാസം വരുന്നത് ഗ്രാമാത് ക്രോശേ നിവസ്തവ്യം ഭിക്ഷുണേതി വിധീയത്തെ താത്രി നിവാസേ വിധിരയം. താത്രി നികടവാസേയം വിധി നൈകടികോ യതി. താത്രം നികടവാസേയം മിഥി നൈകടികോ യതി. അർത്ഥവ്യത്യാസം വരുന്നത് ഗ്രാമത്തിൽ നിന്ന് ഒരു ക്രോശം വെളിപ്പാട് എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് നല്ല ആരോഗ്യമുള്ള ഒരു പശു ഒരു വിളി വിളിച്ചാൽ ഏതൊരു കേൾക്കുമോ അതിൻ്റെ അപ്പുറം നിൽക്കണം. മനുഷ്യൻ വിളിച്ചിരിക്കുന്ന കൂടുതൽ ദൂരെ പോകുമല്ലോ, അത് മലയുടെ മേളിലൊക്കെ വന്ന് വിളിക്കുകയാണെങ്കിൽ കിലോമീറ്റർ പോകും. ഇന്നത്തെ സെസ് ബ്രൗണൊന്നുമല്ല പഴയ പശുക്കൾ, ആരോഗ്യമുള്ള. ഇപ്പോഴത്തെ പശു വിളിച്ച തവളയെ ചവിട്ടിയതുപോലെ ഒരു ശബ്ദം കേൾക്കും പശു, അല്ലാതെ പശുവിന്റെ ശബ്ദമല്ല. അത്ര ദൂരെ താമസിച്ചിട്ട് ഭിക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഗ്രാമത്തിൽ അരതിർ ജനസംസതി ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭിക്ഷു ജനങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കാൻ പാടില്ല. പണ്ട് ഗ്രാമങ്ങളിൽ തന്നെ കുറവ്, വനം കൂടുതൽ. ആ ഗ്രാമത്തിൽ പോലും ഭിക്ഷുവിന് താമസിക്കാൻ വിധിയില്ല. വിധിയില്ലാത്തപ്പോഴാണ് ഇന്ന് ഭിക്ഷുക്കളെ എസി മുറിയിലൊക്കെ താമസിക്കുന്നത്. എന്നിട്ടാണ് എന്തിന് ഇറങ്ങി പുറപ്പെടുന്നത്? എന്തിനിറങ്ങി പുറപ്പെടുന്നു? ആചാരം സംരക്ഷിക്കുന്നു. ആദ്യം ഈ ആചാരം ഒന്ന് സംരക്ഷിക്കട്ടെ. മനുസ്മൃതി അല്ല, അത് പ്രക്രിയ സർവസ്വത്തിലെ ശ്ലോകം ഭൈമി കൊടുത്തിരിക്കുന്നു, അദ്ദേഹം തന്നെ എഴുതിയെന്നു പറയും. നമ്മുടെ പുസ്തകത്തിലുണ്ട്. പൊതുവെ ഇത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഗ്രാമത്തിൽ നിന്ന് ഒരു വെളിപ്പാട് അകലെ താമസിക്കണം. അത് ആ നിയമം പാലിക്കാതെ ഭിക്ഷയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. പണ്ടുണ്ടായിരുന്ന മടിയന്മാര് ഗ്രാമത്തിന്റെ അടുത്തും താമസിക്കുന്ന ഭിക്ഷുവിനെയാണ് പറയുന്നത് നൈകടികൻ എന്നാണ് പൊതുവെ മൊത്തത്തിലുള്ള അർത്ഥത്തിൽ പറയുന്നത്. നല്ല അർത്ഥത്തിലല്ല. ആള് സുഖിമാനാണ്, ഗ്രാമത്തിന്റെ അടുത്ത് താമസ അംഗവും കാണാം, താളിയും പിടിക്കാം. അതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്താണെന്ന്. അങ്ങനെ അതുകൊണ്ട് നല്ല അർത്ഥത്തിലല്ല. നിയമം അതായിരുന്നു. പഴയകാലത്ത് രണ്ടു കൂട്ടർ ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്നത് എന്താണ്? ഭിക്ഷുവും ചണ്ടാളനും. ചണ്ടാളനും ഗ്രാമത്തിൽ താമസിക്കാൻ, അതാണ് ഭിക്ഷുക പറഞ്ഞത്. ഗ്രാമത്തിന് പുറത്തിങ്ങി വസിക്കുന്ന, ഞാൻ വിചാരിച്ച കാവ്യം നിങ്ങൾ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ കാണുമെന്ന്. ആരുമില്ല, ഇവിടെ മലയാളം പണ്ഡിറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഗ്രാമത്തിൻ പുറത്തിങ്ങി വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ ദഹിക്കുന്നു ഭഗിനി. ഇപ്പൊ ഓരോരുത്തർക്ക് വരുന്നു ഓമലേ തരു. അതെ, ഗ്രാമത്തിന്റെ പുറത്തേ താമസിക്കാവും. ഭിക്ഷുവിനും അത് തന്നെയാണ്. നൈകടികോ എന്ന് പറയുന്ന ഭിക്ഷുവിനെയാണ്. Thank you.